ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 22. യത്തു കൃഷ്ണവദേകസ്മിൻ അഹേതുകം അതത്വാർത്ഥവദൽപം ച തത്താമസം ഉദാഹൃതം. ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. സാത്വികം, രാജസം, താമസം, മൂന്ന് തരത്തിൽ ജ്ഞാനത്തെ വിഭജിക്കാം. സാത്വിക ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി. രാജസ താമസ ജ്ഞാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് അതിനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി. താമസ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, യത്വജ്ഞാനം കൃഷ്ണവത് സമസ്തവത് സർവവിഷയം ഇവ ഏകസ്മിൻ കാര്യ ദേഹി ബഹിർവ പ്രതിമാതു സക്തം ഏതാവാൻ ഏവ ആത്മാ ഈശ്വരോ വ നാഥ പരമസ്മി ഇതി. ഏകസ്മിൻ കാര്യ സക്തം എന്നാണ് പറയുന്നത്. അപ്പം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കുചിതമായ ജ്ഞാനം നമ്മൾ പറയും. അതിനാണ് ഇവിടെ പറയുന്നത്. സംസ്കൃതത്തിൽ വളരെ വിശദീകരിച്ച് പറയുന്നു സങ്കുചിത ജ്ഞാനം. അതാണ് താമസജ്ഞാനം എന്ന് പറയുന്നത്. അത് ഏത് വിഷയത്തിലായാലും ശരി. ജ്ഞാനം കൃഷ്ണവത്, കൃഷ്ണവത് പോലെ എന്നുള്ള അർത്ഥത്തിൽ സമസ്തവത്, ഇത് തന്നെ സർവവും എന്നൊരു ചെറിയ കാര്യത്തെക്കുറിച്ച്, അതാണ് സങ്കുചിതമെന്ന് പറയുന്നത്. നിസ്സാരമായ അല്പമായ കഴമ്പില്ലാത്ത കാര്യങ്ങളെ അതാണ് സർവവും എന്നുള്ള രീതി സ്വീകരിക്കുക. സമസ്തവത് സർവവിഷയം, അത് തന്നെ സർവവിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനം. വാസ്തവത്തിൽ അറിവ് അല്പമായിരിക്കും, പക്ഷെ അതിന് വലുതായി കാണുക. ഇവ സർവവിഷയം ഇവ ഏകസ്മിൻ കാര്യ, ഉദാഹരണം പറയുന്നു ദേഹേ, ഈ ദേഹത്തിൽ, ഈ ദേഹമാണ് സമസ്തവും എന്നുള്ള ഒരു ബോധത്തോടുകൂടി ഈ ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദേഹത്തിന് വേണ്ടി ജീവിക്കുക, ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ ഇനി ചർവന്മാരും മറ്റും പറയുന്ന പോലെ ദേഹം തന്നെ ആത്മാവ്, ഇങ്ങനെ ശരീര സംബന്ധിയായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ബഹിർവ പ്രതിമാദോ സക്തം, അല്ലെങ്കിൽ പ്രതിമാദികളിൽ മനസ്സ് ശക്തമാകുന്നു. പ്രതിമ എന്നുള്ളതുകൊണ്ട് വിഗ്രഹങ്ങൾ എടുക്കുക, ഒരു വിഗ്രഹത്തെ കണ്ടിട്ട് ഇതാണ് സർവം എന്ന് ശക്തമാകുന്നു. എന്നുവെച്ചാൽ അവരുടെ മനസ്സ് അതിന്റെ തത്വത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വിഗ്രഹാരാധനയെ നിഷേധിക്കുന്നു എന്നുള്ള രീതിയിലല്ല, മനസ്സ് അതിലേക്ക് സങ്കുചിതമാകുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതാണ് സങ്കുചിതം എന്നുള്ള വാക്കിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഈശ്വരൻ എന്ന് പറയുന്നത് ആ പ്രതിമയാണ്, അതിനപ്പുറം ഇല്ല എന്ന് ധരിക്കുന്നു. അപ്പൊ ആ പ്രതിമയെ ആരാധിക്കുന്നതിന് ഒരു തത്വമുണ്ട്. പ്രതിമയിലൂടെ ഈശ്വര ആരാധന എന്ന് പറയുന്ന ആ തത്വത്തെ ഒന്നും മനസ്സിലാക്കാതെ അത് തന്നെ സർവം എന്ന് പറഞ്ഞു. ആ രീതിയിലാണെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള വിഗ്രഹാരാധനകളെ നിഷേധിക്കുകയാണ്. അത് ശരിയായ ആരാധനയല്ല. അത് പറയുന്നു, ഏതാവാനേവ ആത്മാ ഈശ്വരോ വാ നാഥ പരമസ്തു അസ്തി. ശരീരത്തെ സംബന്ധിച്ച് പറയുന്നു, ഏതാവാനേവ ആത്മാ, ഇത് തന്നെയാണ് ആത്മാവ്. ഇതിനപ്പുറം ഒരു ആത്മാവില്ല. പ്രതിമയെ കുറിച്ച് പറയുന്നു, ഏതാവാനേവ ഈശ്വര, ഈ കാണുന്ന ഈ പ്രതിമയാണ് ഈശ്വരൻ, ഇതിനപ്പുറം ഒരു ഈശ്വരനില്ല. നാഥ പരമസ്തി ഇതി എന്നുള്ള ചിന്ത. യഥാ നഗ്നക്ഷപണകാദീനാം ശരീരാനുവർത്തി ദേഹപരിമാണോ ജീവ ഈശ്വരോ വാ പാഷാണ ദാർവാദിമാത്ര ഇത്യേവം ഏകസ്മിൻ കാര്യേ സക്തം അഹൈതുകം ഹേതുവർജിതം നിർയുക്തികം അതത്വാർത്ഥവത്. യഥാഭൂതോ അർത്ഥ തത്വാർത്ഥ സ്വസ്യ നേഭൂതോ അസ്തി തത്വാർത്ഥവത് ന തത്വാർത്ഥവത് അതത്വാർത്ഥവത് അഹൈതുകത്വ ഏവ അല്പം ച അല്പവിഷയത്വ അല്പഫലത്വ തത്താമസം ഉദാഹൃതം. അവരെന്ന സങ്കുചിത ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ പ്രതിമയെ തന്നെ ഈശ്വരനായി കാണുക, അത് സങ്കുചിതമാണ്. ശരീരത്തെ ആത്മാവായി കാണുന്നത് സങ്കുചിതമാണ്. ഇനി നഗ്ന ക്ഷപണകാദികളെ കുറിച്ച് പറയുന്നു. ഇവിടെ ക്ഷപണകൻ എന്ന് പറയുന്നത് ബൌദ്ധ സന്യാസിമാരെ കുറിച്ചും പറയും, ജൈന സന്യാസിമാരെ കുറിച്ചും പറയും. നഗ്നന്മാരെന്ന് പൊതുവെ പറയുന്നത് ജൈന സന്യാസിമാരെ കുറിച്ചാണ്. ഇവിടെ പറയുന്ന ഈ തത്വവും ജൈന സന്യാസിമാരെ കുറിച്ചാണ് നഗ്നക്ഷ മുഖ്യമായിട്ട്. എന്നാൽ ബൗദ്ധന്മാരെ എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ബൗദ്ധന്മാരെയും, കാരണം ബൗദ്ധന്മാരെ, ജൈനന്മാരെ, സാഖ്യന്മാരെ, ഇതൊക്കെയാണ് ആചാര്യസ്വാമികളുടെ മുഖ്യ എതിരാളികൾ. അതിന് ഈ ആത്മാവിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത് ജൈനന്മാരാണ്. അവരെന്ത് പറയുന്നു, ശരീരാനുവർത്തി ദേഹപരിമാണോ ജീവ, ജീവാത്മാവ്, അത് സങ്കോച വികാസങ്ങളുള്ളതാണ്, ദേഹപരിമാണമാണ് ജീവന് എന്ന് വെച്ചാൽ അതിനവർ പറയുന്നു ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ആത്മാവ്. അപ്പോൾ ദേഹപരിമാണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആത്മാവ് ഉറുമ്പിന്റെ ശരീരത്തിലിരിക്കുമ്പോൾ അത് അത്രയുണ്ട്. അതിനൊരു പരിമാണം, ഒരു പരിമാണം എന്ന് പറയുമ്പോൾ അതിന്റെ അളവ്, പരിണാമം അല്ല പരിമാണം. ആനയുടെ ദേഹത്തിരിക്കുമ്പോൾ ആത്മാവ് അത്രയാവും എന്നുവെച്ചാൽ അതിനൊരു അത് വലുതും ചെറുതും ആവും. അത് ആത്മാവിന്റെ പ്രത്യേകതയാണ്. ആത്മാവിന് ഗതിയുണ്ട്, ആത്മാവിൽ ക്രിയയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നവരാണ് ജൈനന്മാർ. അതിനെ നിഷേധിക്കുകയാണ്. ബൗദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ സംബന്ധിച്ച് ബുദ്ധന്റെ ഉപദേശങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എന്നുവെച്ചാൽ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ് ബുദ്ധന്റെ ഉപദേശങ്ങൾ. പിൽക്കാലത്ത് വന്ന ബുദ്ധ അനുയായികളെയാണ് ആചാര്യസ്വാമികൾ നിഷേധിക്കുന്നത്. അതാണ് ബൗദ്ധന്മാർ എന്ന് പറയുന്നത്, ബുദ്ധ അനുയായികൾ. ബുദ്ധന്റെ ഉപദേശങ്ങളെക്കുറിച്ച് ശങ്കരാചാര്യർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ബുദ്ധന്റെ ഉപദേശങ്ങളെക്കുറിച്ച് ശങ്കരാചാര്യർ ഒരിടത്തും പരാമർശിക്കുന്നില്ല. ബുദ്ധമത അനുയായികൾ ബുദ്ധമതം തന്നെ ശങ്കരാചാര്യർ നിഷേധിക്കുന്നത് സൗത്രാന്തികം, വൈഭാഷികം, യോഗാചാരം, മാധ്യമികം എന്ന് പറയുന്ന നാല് വിഭാഗക്കാരെയാണ് പ്രധാനമായിട്ട്. ആ നാല് വിഭാഗങ്ങളെയും വേർതിരിച്ച് ശൂന്യവാദികൾ, ക്ഷണികവാദികൾ, ബാഹ്യ അസ്തിത്വവാദികൾ, സർവാസ്തിത്വവാദികൾ, ഇങ്ങനെയെല്ലാം വേർതിരിച്ചിട്ട് അവരുടെ സിദ്ധാന്തങ്ങളെയൊക്കെ നിഷേധിക്കുന്നു. അതായിട്ടാണ് നമ്മൾ ഭാഷ്യങ്ങളും മറ്റും കാണുന്നത്. പക്ഷെ ബുദ്ധന്റെ ഉപദേശം നിഷേധിക്കുന്നതായിട്ട് കാണുന്നില്ല, അതിനെ പരാമർശിക്കുന്നുമില്ല. ഒന്നുകിൽ ആചാര്യസ്വാമികൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ അത് അറിഞ്ഞതായിട്ട് നടിച്ചില്ല. രണ്ടു തരത്തിലുമാകാം. അതിന് വരാൻ കാരണം ശ്രീബുദ്ധന്റെ ഉപദേശങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടുള്ള ഉപദേശം അഹിംസ, കാരുണ്യം, നിർവാണം തുടങ്ങിയ വിഷയങ്ങളാണ് ബുദ്ധൻ ചർച്ച ചെയ്തിരിക്കുന്നത്. അതിന് ബുദ്ധൻ ഒരു കാര്യം ആചാര്യസ്വാമികൾക്ക് ഇഷ്ടപ്പെടാതെ ഒരു കാര്യം ചെയ്തത് പൗരോഹിത്യത്തെ നിഷേധിച്ചു ശക്തമായിട്ട്. അപ്പോൾ വൈദിക മതം എന്ന് പറയുമ്പോൾ അത് പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമാണ്, അതുകൊണ്ട് അതിനെ നിഷേധിച്ചു. പിന്നീടൊന്ന് ചെയ്തത് ചാതുർവർണ്ണയത്തെ നിഷേധിച്ചു. ചാതുർവർണ്ണയത്തെ ലേശം പോലും അംഗീകരിച്ചില്ല. അതാണ് വൈദികന്മാരല്ലെങ്കിൽ സനാതനധർമ്മികളെന്ന് പറയുന്നവര് ബുദ്ധനെ ശക്തമായിട്ട് നിഷേധിക്കുന്നതിനൊരു കാര്യം അതാണ്. അല്ലാതെ ബുദ്ധന്റെ ഉപദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ല ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം കാരുണ്യം, സ്നേഹം, അഹിംസ തുടങ്ങിയ ആശയങ്ങളെ ആർക്കും നിഷേധിക്കാൻ ഒക്കത്തില്ല. അതേസമയം ബുദ്ധനെക്കുറിച്ച് പിൽക്കാലത്ത് പ്രചാരത്തിൽ വന്നതെല്ലാം ബുദ്ധന്റെ ശത്രുക്കൾ പറഞ്ഞാണ്. ബുദ്ധന്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ആചാര്യസ്വാമികളെ പോലെയുള്ളവർ പറഞ്ഞ ചിത്രമാണ് ആൾക്കാരുടെ മനസ്സിലുള്ളത് ബുദ്ധനെക്കുറിച്ച്. ബുദ്ധനെക്കുറിച്ചുള്ള വാസ്തവത്തിൽ ബുദ്ധനെക്കുറിച്ച് ഉള്ള ചിത്രം വന്നത് ശരിക്കും സായിപ്പന്മാർ പറഞ്ഞതിന് ശേഷം. ഇന്ത്യക്കാർ ബുദ്ധനെ കുറിച്ച് ശരിക്കും പഠിക്കുന്നു ആധുനിക കാലത്ത്. ലൈറ്റ് ഓഫ് ഏഷ്യ എഴുതിയാളുടെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നത് അർണോൾഡ്, എഡ്വിൻ അർണോൾഡ്. അതെഴുതുന്നത് 1897 മറ്റാണ്. ആ പുസ്തകം വായിച്ചിട്ട് വിവേകാനന്ദസ്വാമി പറഞ്ഞു ബുദ്ധന്റെ ഉപദേശമല്ല, ബുദ്ധനെ കുറിച്ച് എഴുതിയ പുസ്തകം. അത് വായിച്ചിട്ട് പറഞ്ഞു ഗീതയ്ക്ക് തുല്യമായ ഒരു പുസ്തകമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയൊരു പുസ്തകം വായിച്ചിട്ട് സ്വാമി അങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഗീതയ്ക്ക് തുല്യമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഗീതയ്ക്കോ ഖുറാനോ ബൈബിളിനോ തുല്യമായ ഒരു പുസ്തകം ഞാൻ വായിച്ചത് ബുദ്ധചരിതം എന്നാണ്, ശ്രീബുദ്ധചരിതം എന്നാണ്. പശുഘോഷൻ എന്ന് പറയുന്ന ബുദ്ധ ഭിക്ഷു, പശുഘോഷന്റെ കാലം പറയുന്നത് കനിഷ്കന്റെ കാലമെന്നാണ്. കാശ്മീര രാജ്യം ഭരിച്ചിരുന്ന കനിഷ്കന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളെന്നാണ് പറയുന്നത് ചരിത്രത്തിൽ. അദ്ദേഹം എഴുതിയതാണ് ശ്രീബുദ്ധചരിതം. ആ ബുദ്ധചരിതത്തെ ഉപജീവിച്ച് എഴുതിയാണ് ലൈറ്റ് ഓഫ് ഏഷ്യ. അത് വായിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്കും ലോകം മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു സ്ഥിതി വരാൻ കാരണം ബുദ്ധമതം ഇന്ത്യക്ക് പുറത്ത് ചൈന, സിലോൺ, ബർമ്മ, ജപ്പാൻ, മലയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നെങ്കിലും അത് ക്ഷയിച്ചു. ഇന്ത്യയിൽ നിന്ന് അതിനെ പുറത്താക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ബുദ്ധമതം പ്രചരിച്ചൊരു 1000 വർഷം 1000 1500 വർഷം, അതായത് ശങ്കരാചാര്യന്റെ കാലമൊക്കെ ആയപ്പോൾ അത് തന്നെ വളരെയധികം ദുഷിച്ചു. അത് ദുഷിച്ചത് തന്നെ അതിന്റെ നാശത്തിനൊരു കാരണമായി. അപ്പോൾ ശങ്കരാചാര്യരും മറ്റും കാണുന്നത് ദുഷിച്ച ബുദ്ധമതമാണ്, യഥാർത്ഥ ബുദ്ധമതമല്ല. പിന്നെ രണ്ടാമതൊരു കാരണം ശങ്കര ദിഗ്വിജയം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ശങ്കരവേദിക് വിജയം എന്ന് പറയുന്നത് വിദ്യാരണ്യ സ്വാമിയുടെ കാലത്ത് എഴുതിയാണ്. അപ്പൊ അതിൽ പറയുന്നത് ശരിയാണെങ്കിൽ ശങ്കരാചാര്യർ അന്ന് തന്റെ ആത്മീയ മഹത്വം കൊണ്ടും തന്റെ പാണ്ഡിത്യം കൊണ്ടും എല്ലാം ചക്രവർത്തിമാരെ സ്വാധീനിച്ചിട്ട് ഭാരതത്തിലുണ്ടായിരുന്ന ബുദ്ധഭിക്ഷുക്കളെ എല്ലാം കൊന്നു എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. വിദ്യാരണ്യ സ്വാമി എഴുതിയെന്ന് വിശ്വസിക്കുന്ന ശങ്കര വിജയത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ കൊന്നു എന്നാണ്, ചക്രവർത്തിമാരെ കൊണ്ട് കൊല്ലിച്ചു എന്നാണ്. ശങ്കരാചാര്യർ അങ്ങനെ ചെയ്യുമോ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അദ്ദേഹം അദ്വൈതി അല്ലേ എന്നു ചോദിച്ചാൽ എനിക്കതിന് സമാധാനമില്ല. ശങ്കരദിഗ്വിജയം സംസ്കൃതത്തിലാണ്, മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. എന്തായാലും ചരിത്രകാരന്മാർ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ബുദ്ധഭിക്ഷുക്കളെ ഇവിടെ നിന്ന് ഓടിച്ചു, നിഷ്കാസനം ചെയ്തു, ഇന്ത്യക്ക് പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിന് അവരുടെ തന്നെ നാശം അതിനൊരു കാരണമായിരിക്കാം, അതിന്റെ ചരിത്ര യാഥാർത്ഥ്യമൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ആചാര്യസ്വാമികൾ എതിർക്കുന്നത് ശരിയായ ബുദ്ധനല്ല, ബുദ്ധനെ ആർക്കും എതിർക്കാൻ ഒക്കത്തില്ല. കാരണം ബുദ്ധന്റെ ആശയങ്ങളിൽ അങ്ങനെ യാതൊരു ഇവിടെ പറയുന്ന പോലെ യാഥാസ്ഥിതികമായ സങ്കുചിതമായ യാതൊരു ആശയങ്ങളുമില്ല. കാരണം ജീവകാരുണ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം നമ്മൾ മനുഷ്യൻ ഇത്രയൊക്കെ പുരോഗമിച്ച് ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നപ്പോഴും മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ച്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബുദ്ധൻ ചിന്തിച്ചത് സമസ്ത ജീവികളുടെയും ക്ഷേമത്തെക്കുറിച്ചാണ്. നമ്മളിന്നും പറയുന്നത് എന്താണ്, വലുതായി പറയുന്ന മാനവികത എന്നൊക്കെ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ മനുഷ്യന്റെ ക്ഷേമമാണ് നമ്മുടെ ഏറ്റവും വലിയ ചിന്ത. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അത് ഏറ്റവും വലിയൊരു സ്വാർത്ഥതയാണ്. ബുദ്ധൻ പറയുന്ന അങ്ങനെയല്ല, സർവ്വജീവികളുടെയും കാരുണ്യത്തെക്കുറിച്ച്, സർവ്വജീവികളോടുള്ള സ്നേഹത്തെക്കുറിച്ച്, മനുഷ്യരിൽ തന്നെ ഈ ജാതിഭേദം ഇതെല്ലാം കൊണ്ടുവരുന്ന ഉച്ചനീചത്വങ്ങൾ, അസമത്വങ്ങൾ, ഇതിനെല്ലാം വ്യക്തമായി തന്നെ ബുദ്ധൻ നിഷേധിച്ചു. ചാതുർവർണ്ണയത്തെ സ്പഷ്ടമായി നിഷേധിച്ചു. മനുഷ്യനൊരു ജാതിയേ ഉള്ളൂ, മനുഷ്യന് പല ജാതിയില്ല, പല ജാതിയുണ്ടെന്നുള്ള കൽപ്പന അസംബന്ധമാണ്. അപ്പോൾ അത് വൈദികന്മാർക്ക് വലിയൊരടിയായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ സംഘടിച്ച് ബുദ്ധമതത്തിനെതിരായി പ്രവർത്തിച്ചിട്ട് പിന്നെ സ്വയം അത് നശിക്കുകയും ചെയ്യും. കാലം കൊണ്ട് അതിനൊരുപാട് അപജയം വന്നു, എല്ലാ ധർമ്മങ്ങൾക്കും അപജയം വരുന്നു. ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നുണ്ടോ, വൈദികമായ ധർമ്മം തന്നെ കാലം കൊണ്ട് അത് അനുഷ്ഠിച്ചു വന്നപ്പോൾ അതിന് അപജയം സംഭവിച്ചു. അതുപോലെ ബുദ്ധമതത്തിനും അപജയം സംഭവിച്ചു. ആ സമയത്ത് അതിനെ അത് നശിക്കുകയോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുകയോ എല്ലാം ചെയ്തു. പക്ഷെ ബുദ്ധനെ പോലെ നമ്മൾ നിഷ്പക്ഷമായി, അതായത് ബുദ്ധന്റെ ശത്രുക്കളിൽ നിന്ന് പഠിക്കരുത്. ബുദ്ധമതത്തെക്കുറിച്ച് വരുന്ന ഒരു വലിയൊരു ആക്ഷേപം അത് ബുദ്ധമതത്തിന്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ചതാണ്. ബുദ്ധൻ അഹിംസയെ പ്രചരിപ്പിച്ചു. അഹിംസ പ്രചരിച്ചതുകൊണ്ട് ഭാരതീയർ ദുർബലരായിപ്പോയി. അതുകൊണ്ടാണ് വൈദേശിക ആക്രമണവും മറ്റുകൂടെ ഉണ്ടായത്, ഇന്ത്യ കീഴ്പ്പെടുത്തിയെന്നൊക്കെ പറയുന്നു. അതിനൊന്നും വലിയ കഴമ്പുള്ള കാര്യങ്ങളല്ല. കാരണം ബുദ്ധമതം അഹിംസയെ പ്രചരിപ്പിച്ചതൊക്കെ ശരിയാണ്. ബുദ്ധമതം അഹിംസയെ പ്രചരിപ്പിക്കുന്നതിനൊരു ഒരു അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം ഭാരതത്തിലെ ഈ നാട്ടുരാജ്യക്കന്മാരെല്ലാം പരസ്പരം യുദ്ധം ചെയ്ത് ഈ സമാജത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ബുദ്ധൻ അഹിംസയെ പ്രചരിപ്പിച്ചത്. അത് പ്രചരിക്കാതിരുന്നെങ്കിൽ ഇത് മുഴുവൻ തമ്മിലടിച്ചു തന്നെ തീർന്നെ. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി? അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാഗം നടത്തണം, ദക്ഷിണ കൊടുക്കാൻ സ്വർണം വേണം, അതുകൊണ്ട് അയൽ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം, ധനഞ്ജയന്മാരാകണം. ഇങ്ങനെ രാജാക്കന്മാർ തമ്മിലടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബുദ്ധൻ പറഞ്ഞു, ഈ യാഗം അസംബന്ധമാണ്, യാഗം എന്ന് പറയുന്നത് വെറും പ്രാണികളെ കൊല്ലുന്ന യാഗം, ഇതൊന്നും സ്വർഗത്തിന് ഉപകരിക്കത്തില്ല, ഈ നിർവ്വാണത്തിന് ഉപകരിക്കത്തില്ല. അതുകൊണ്ട് യാഗങ്ങളെ നിർത്തിച്ച് ഹിംസയെ നിർത്തിച്ച് അങ്ങനെയാണ് ബുദ്ധൻ അഹിംസാവാദിയായത്. അതൊക്കെ ഒരു കാലത്തിന്റെ ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞിട്ടാണ് ശങ്കരാചാര്യർ വരുന്നത്. ആ സമയത്ത് ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ കുമാരലഭട്ടൻ വന്നിട്ട് വൈദിക മതത്തെ ഇവിടെ പുനഃസ്ഥാപിച്ചു. ശങ്കരാചാര്യർ അതിനോട് കൂടിച്ചേർന്നു. അപ്പോൾ കുമാരലഭട്ടനും ശങ്കരാചാര്യനും എല്ലാം വന്നിട്ട് വൈദിക മതത്തെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ യാഗവും ഹോമവും ബലിയൊക്കെ വീണ്ടും വന്നു. ബുദ്ധമതം എന്ന് പറയുന്നത് ഭാരതത്തിൽ നിന്ന് പുറത്തായതിനു ശേഷമാണ് ഇവിടെ വൈദേശിക ആക്രമണം ശക്തമായി വരുന്നത്. അല്ലെങ്കിൽ വൈദിക ധർമ്മത്തെ ശങ്കരാചാര്യർ പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. കുമാരലഭട്ടന് ശങ്കരാചാര്യർ ഒന്നും ചെയ്തില്ലെന്ന് പറയേണ്ടി വരും. അപ്പൊ അവര് വൈദിക മതത്തെ ഏറെക്കുറെ പുനഃസ്ഥാപിച്ചതിന് ശേഷം ആണ് ഇവിടെ വൈദേശിക ആക്രമണം വരുന്നത്. അതിന് ബുദ്ധന്റെ അഹിംസയാണ് അതിന്. അപ്പോഴിവിടെ ഭഗവത്ഗീതയൊക്കെ ഉണ്ടായിരുന്നു. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു. അപ്പോ അതിന് ബുദ്ധനെ കുറ്റപ്പെടുത്തുന്നതിന്, അത് ബുദ്ധനെ കുറ്റപ്പെടുത്തിയതുപോലെ ഇരിക്കും, ശങ്കരാചാര്യര് അദ്വൈതം പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഭാരതീയരെല്ലാം അലസന്മാരായെന്ന് പറയും പോലെ ഇരിക്കും എന്ന് പറയുന്ന പോലെയാണത്. അദ്വൈതം കൊണ്ട് ജനങ്ങളെല്ലാം ജനങ്ങളിൽ നിഷ്കർമ്മം വന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇത് രണ്ടും വാസ്തവമല്ല. ശങ്കരാചാര്യര് നിഷ്കർമ്മം പ്രചരിപ്പിച്ചതോടുകൂടെ സാധാരണ ജനങ്ങളിൽ അത് വന്നിട്ടില്ല, നിഷ്കർമ്മം വന്നിട്ടില്ല. അതുപോലെ ബുദ്ധന്റെ അഹിംസ അത് പ്രചാരത്തിരുന്ന കാലത്തല്ല ഇവിടെ വൈദേശിക ആക്രമണങ്ങൾ വന്നു. കനിഷ്കൻ, അശോകൻ തുടങ്ങിയ രാജാക്കന്മാരെല്ലാം ബുദ്ധമതം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിച്ചെങ്കിലും അതിനുമെല്ലാം പിന്നീടാണ് ഇവിടെ വൈദേശിക ആക്രമണമൊക്കെ വരുന്നത്. അപ്പോൾ വൈദിക മതത്തിനവിടെ ആയിരുന്നു ഇവിടെ പ്രാധാന്യം, ബുദ്ധമതത്തിനായിരുന്നില്ല. അതുകൊണ്ട് അഹിംസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധൻ പറയുന്ന നിർവ്വാണം എന്ന് പറയുന്ന ഈ ആശയങ്ങൾ ഇത് ലോകത്ത് ഏത് കാലത്ത്, കാരണം ഇതിന് യാതൊരു തരത്തിലുള്ള സങ്കുചിതത്വങ്ങളുമില്ല. ഇത്തരം ആശയങ്ങൾ ഏത് കാലത്ത് നിലനിൽക്കുന്നതാണ്. ജാതി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സങ്കുചിത ആശയങ്ങളൊന്നും പ്രചരിപ്പിക്കുന്നില്ല. അത് മാത്രവുമല്ല, ആധ്യാത്മികമായ നിലയിൽ നോക്കിയാലും ശരി, നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ അറിയപ്പെടുന്ന ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ശ്രീബുദ്ധനെ പോലെ മനുഷ്യ രൂപത്തിൽ വന്നിട്ട് മഹത്വം പ്രാപിച്ച ഒരു മഹാത്മാവിനെ കാണാൻ കിട്ടത്തില്ല. കാരണം ഇത്രയും ആധ്യാത്മിക പ്രഭാവം മനുഷ്യരിൽ ചെലുത്താൻ കഴിഞ്ഞ ഒരു ആത്മീയ പുരുഷനുണ്ടായിട്ടില്ല. ബുദ്ധന്റെ ഉപദേശം കേട്ടിട്ട് ബുദ്ധന്റെ മാർഗത്തെ സ്വീകരിച്ചവരുടെ എണ്ണം വെച്ച് നോക്കിയാൽ അത് മനസ്സിലാകും. ബുദ്ധന്റെ കാലം കഴിഞ്ഞ് ഒരു ഭിക്ഷുക്കളുടെ ഒരു സഭ കൂടിയപ്പോ പറയുന്നതിന് 10,000 ബുദ്ധഭിക്ഷുക്കൾ പങ്കെടുത്തു അന്നത്തെ കാലഘട്ടത്തിൽ. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ എണ്ണം കുറവുള്ള ഒരു കാലഘട്ടത്തിൽ 10,000 പേര് ബുദ്ധഭിക്ഷുക്കളാകണമെങ്കിൽ അന്ന് ബുദ്ധൻ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം എത്രമാത്രം വലുതാണെന്നും, ആധ്യാത്മിക സ്വാധീനം എത്ര വലുതാണെന്നും, അതും വൈദിക മതത്തിനെല്ലാം വളരെ പ്രാബല്യമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഹിംസയ്ക്കും യാഗത്തിനുമൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അതും ബുദ്ധന്റെ ഉപദേശം എവിടെയായിരുന്നു? സർവമനുഷ്യരിൽ. അതിനു മുമ്പുള്ള ഉപദേശങ്ങളെല്ലാം കേവലം പുരോഹിതന്മാരിൽ മാത്രമാണെന്നത്, അല്ലെങ്കിൽ ദ്വിജന്മാരിൽ, ബ്രാഹ്മണ ക്ഷത്രി വൈശ്യ ഈ മൂന്ന് പേരിലുമാണ് ഉപദേശങ്ങളെല്ലാം, വേദപഠനവും ഉപദേശവും. ബുദ്ധന്റെ ഉപദേശങ്ങൾ അങ്ങനെയാണ്, സാധാരണ മനുഷ്യർ, അക്ഷരാഭ്യാസമില്ലാത്തവർക്ക്, വേദം പഠിക്കാൻ കഴിവില്ലാത്തവർക്ക്, സർവ്വ മനുഷ്യന്റെ ഇടയിലും പോയി. ഇതാണ് പുരോഹിതന്മാര് ബുദ്ധന്റെ ശത്രുക്കളായതും ബുദ്ധനെതിരായിട്ട് പ്രചരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ആധ്യാത്മിക സാഹിത്യം അദ്വൈതം പോലെയുള്ള വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപകടകാരിയായ ഒരാളാണ് എന്നുള്ളൊരു ധാരണ വരും. അതിന് കാരണം ഇതാണ്, ബുദ്ധൻ പൗരോഹിത്യത്തിനെ ശക്തമായി നിഷേധിച്ചു. പക്ഷെ ബുദ്ധനെപ്പോലെ ഒരു ആധ്യാത്മിക ശക്തി അനുയായികളിലേക്ക് സംക്രമിപ്പിക്കാൻ ലോകത്തൊരു ആചാര്യനും കഴിഞ്ഞിട്ടില്ല. അത്രയും ബുദ്ധന്റെ ഉപദേശങ്ങൾ വായിച്ചു നോക്കുന്നു. ത്രിപിടകങ്ങൾ ബുദ്ധന്റെ കാലശേഷം അത് സംഗ്രഹിച്ചാണ്. സുത്തപിടകം, വിനയപിടകം, അഭിധർമ്മപിടകം പാലി ഭാഷയിലാണ് അത് എഴുതിയത്. പിന്നീട് സംസ്കൃതത്തിലും മറ്റു ഭാഷയിലുമെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ യാതൊരു ശാസ്ത്രത്തിന്റെയോ യാതൊരു സാങ്കേതികതയും ഇല്ലാതെ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് പറഞ്ഞ് സാധാരണ ജനങ്ങളോടാണ്, പണ്ഡിതന്മാരോടല്ല പറഞ്ഞത്. അവരോട് അത് പറയുന്ന മുഴുവൻ എന്താണ്? കാരുണ്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, മനുഷ്യന്റെ സൗഹാർദ്ദത്തെക്കുറിച്ച്, ജീവികളോടുള്ള കാരുണ്യത്തെക്കുറിച്ച്. പിന്നെ അതിൽ അധികമായി വരുന്നത് എന്താണ്? നിർവ്വാണം. അതിന് ആര്യസത്യങ്ങളെ സ്വീകരിക്കുന്നത് മറ്റും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതും ലളിതമായ ഉപദേശങ്ങളാണ്. പിന്നീട് വന്ന പുരോഹിതന്മാരുടെ ആവശ്യമെന്ന് പറയുന്നത് ബുദ്ധനെ താഴ്ത്തി കാണിക്കുക, ബുദ്ധന്റെ ഉപദേശങ്ങളെ നിഷേധിക്കുക. ഇന്നും ആ പൗരോഹിത്യത്തെ പിന്തുടരുന്നവർ അതാണ് പ്രചരിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ബുദ്ധനെ ഒരുപാട് തമസ്കരിച്ചതാണ്. പക്ഷെ ഈ ലോകത്തിന് ഏതെങ്കിലും തരത്തിൽ സമാധാനമോ ശാന്തിയോ ഒക്കെ നിലനിർത്തണമെങ്കിൽ ബുദ്ധന്റെ ഉപദേശത്തെ തന്നെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് മനസ്സിലാക്കാതെയാണ് ആ ബുദ്ധന്റെ അത്രയും മഹത്തായ ഉപദേശങ്ങളെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ പൗരോഹിത്യ താല്പര്യം കൊണ്ട് ആണ് ആചാര്യസ്വാമികൾ ബൗദ്ധ മതത്തെ, ബൗദ്ധ അനുയായികളെ നിഷേധിക്കുന്നു. പിന്നെ ബൗദ്ധ സിദ്ധാന്തത്തിൽ പറയുന്ന പല കാര്യങ്ങളും ശരിക്കും സൂക്ഷ്മമായി നോക്കുമ്പോൾ അദ്വൈതികൾ പറയുന്നതിൽ നിന്നും പല ഭാഗങ്ങളിലും വലിയ വ്യത്യാസമില്ല, അല്ലെങ്കിൽ അതിൽ ചെറിയ ഭേദഗതി വരുത്തിയതാണ് അദ്വൈതം എന്ന് പറയാം. ഉദാഹരണം, നാഗാർജുന പിൽക്കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ട് മാധ്യമിക കാരിക. മാധ്യമിക സിദ്ധാന്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതത്തിൽ പറയുന്ന ബ്രഹ്മം തന്നെയാണ് അവിടെ ശൂന്യം എന്ന് പറയുന്നത്. ക്ഷണിക വിജ്ഞാനവാദികളുടെ വിജ്ഞാനത്തിലെ ക്ഷണികമെന്നുള്ള ഭാവം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അത് അദ്വൈതത്തിൽ പറയുന്ന ജ്ഞാനം തന്നെ, ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നു. പക്ഷെ ക്ഷണിക വിജ്ഞാനവാദത്തെ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ ആ വിജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ സ്ഥിര വിജ്ഞാനമാക്കിയപ്പോൾ അത് അദ്വൈതമായി. ക്ഷണിക വിജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ബൗദ്ധ സിദ്ധാന്തമാണ്. പിന്നെ സർവ അസ്തിത്വവാദം, ബാഹ്യ അസ്തിത്വവാദം, അതിനെല്ലാം പറയുന്ന അസ്തിത്വത്തെയാണ് ഇവിടെ അദ്വൈതി സത്ത എന്ന് പറഞ്ഞ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ ശങ്കരാചാര്യരെ പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് പറഞ്ഞ് പിന്നീട് പലരും വിമർശിച്ചത്. കാരണം ആചാര്യസ്വാമികളുടെ ഈ സിദ്ധാന്തത്തിന് അത്രമാത്രം സ്വാധീനമുണ്ട്, ആചാര്യസ്വാമികൾ തന്നെ എതിർക്കുന്ന ബൗദ്ധ സിദ്ധാന്തങ്ങളുമായിട്ട്. ആ രീതിയിൽ നോക്കിയാലും പിന്നീട് വന്ന എല്ലാ ദർശനങ്ങളും ഈ ബൗദ്ധന്മാരുടെ സിദ്ധാന്തത്തോടും കടപ്പെട്ടിരിക്കുന്നു. അത്തരം ചർച്ചകളെക്കുറിച്ച്, ദാർശനികമായ ചർച്ചകളെക്കുറിച്ചൊന്നും ബുദ്ധഭഗവാൻ അങ്ങനെ ആഴത്തിലേക്കൊന്നും പോയിട്ടില്ല. അവിടെ വളരെ ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ആത്മാവിനെ കുറിച്ചൊന്നും അങ്ങനെ ദഹനമായ ചർച്ചയോ ഒന്നും ഇവിടെ നടത്തുന്നില്ല. പക്ഷെ നിർവ്വാണത്തിനുള്ള മാർഗങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അത് ലളിതമായ രീതിയിലാണ്. അതുകൊണ്ട് ബുദ്ധമതം എന്നൊരു അബദ്ധ കാര്യമാണ്. ശങ്കരാചാര്യർ അതിനെ എതിർത്തിരിക്കുന്നോണ്ട് അത് കൊള്ളരുതാത്തതാണെന്ന് പല അദ്വൈതികളെയും മനസ്സിലൊരു ധാരണയുണ്ട്. അത് പുരോഹിതന്മാരുടെ കുബുദ്ധിയിൽ നിന്നുണ്ടായ ഒരു ധാരണയാണ്, അവർ സൃഷ്ടിച്ചെടുത്താണ്. അത് വാസ്തവത്തിൽ സത്യമല്ല. നമ്മൾ നിഷ്പക്ഷമായി ഇതിനെ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. ബുദ്ധനോളം മഹത്വം അവകാശപ്പെടാൻ നമ്മുടെ ചരിത്രത്തിൽ വേറെ ഒരു മഹാപുരുഷന് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അത്രയും മഹത്തായ ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും അത് നിലനിൽക്കുന്നതുമാണ്. ഇവിടെ പറയുന്നത് ജൈനന്മാരുടെ ആശയത്തെയാണ് ഇവിടെ മുഖ്യമായി ഖണ്ഡിക്കുന്നത്. ബൗദ്ധ മതത്തെ ഖണ്ഡിക്കുന്ന ഭാഗങ്ങൾ ഇനി വരും. അതെന്താണ്? ഒരു സങ്കുചിതമായ ആശയമാണ് ശരീരാനുവൃത്തി ദേഹപരിമാണോ ജീവ എന്ന് പറയുന്നത്. ഈശ്വരോവ പാഷാണ ദാർവാദി മാത്ര, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പാഷാണ ദാർവാദി മാത്രനാണ്. ഒരു കല്ലെടുത്ത് വെച്ച് കല്ലിലൊരു രൂപം കൊത്തിയിട്ട് ഇതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പാഷാണ ദാരു തടിയിലൊരു രൂപം കൊത്തി വെച്ചിട്ട് പറയുന്നു ഇതാണ് ഈശ്വരൻ എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ എന്ന് കരുതുന്നു. അതിന്റെ തത്വത്തെ മനസ്സിലാക്കാതെ ഉള്ള പ്രതിമാ പൂജനത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത് ആചാര്യസ്വാമി. തത്വത്തെ മനസ്സിലാക്കാതെയുള്ള പ്രതിമാ പൂജനം എന്ന് പറയുമ്പോൾ ന്യായമായി ചോദിക്കുക, അപ്പൊ ഇന്ന് ആൾക്കാർ ചെയ്യുന്നതോ ഇന്നത്തെ നമ്മുടെ പ്രതിമാ പൂജനം അതും തത്വത്തെ മനസ്സിലാക്കാതെയുള്ളതാണെങ്കിൽ അതിനെ നിഷേധിക്കുന്നു. ഒരുപാട് പേരത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ അത് ശരിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരമ്പലത്തിൽ ഒരുപാട് പേര് പോകുന്നു, അപ്പൊ ആ പോകുന്നവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറ്റത്തില്ല. തത്വത്തെ അവിടെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ശരി, തത്വത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്, അത് ശരിയാവത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പ്രതിമാതു ശക്തം, പ്രതിമാദികളിൽ ശക്തമായ മനസ്സ്, ആ പ്രതിമാദികളാണ് ഈശ്വരൻ എന്ന് കരുതുന്നത്. പക്ഷെ പ്രതിമാ പൂജനത്തിനും മറ്റും ശാസ്ത്രീയമായ പദ്ധതികൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയമായ ഭാഗങ്ങളുണ്ട്. അവിടെ ഈശ്വരനെ പ്രതിമയും മാത്രമല്ല കാണുന്നത്, അത് കേവലം ഒരു അവലംബം മാത്രമാണ്. തന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര തത്വത്തെയാണ് പ്രതിമയും കാണുന്നത്. അതൊക്കെ അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളാണ്. അതിനാണ് ഇവിടെ ആചാര്യസ്വാമികളെ നിഷേധിക്കുന്നത്. ഇതാണ് അമ്പലത്തിനകത്തിരിക്കുന്ന വിഗ്രഹം, ആ വിഗ്രഹമാണ് ഈശ്വരൻ എന്ന് കരുതി അതിനെ ആരാധിക്കുന്ന ഒരു ഭാവമുണ്ട്. അമ്പലത്തിലേക്ക് ഇടിച്ചു കയറി തൊഴുന്നവർ, അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. അത് സങ്കുചിതമാണെന്നാണ് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയമായ ആരാധന പദ്ധതിയെ നിഷേധിക്കുകയാണ്. ഇത്യവ ഏകസ്മിൻ കാര്യേ ശക്തം, ഒന്നിൽ മനസ്സ് മുഴുകിയിരിക്കുക, അത് മാത്രമാണെന്ന് കരുതുക. ഈ ഒരു താമസ ബുദ്ധി എല്ലാ കാര്യങ്ങളിലും വരാം. ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, നമ്മുടെ ബുദ്ധി ആ വിഷയത്തിൽ സങ്കുചിതമായി കഴിഞ്ഞാൽ, യാഥാസ്ഥികമായി കഴിഞ്ഞാൽ അത് താമസമാണ്, അത് അപകടം പിടിച്ചതാണ്. എന്തുകൊണ്ടങ്ങനെ വരുന്നത്? അഹേതുകം. ഇവിടെ ഭാഷകാരൻ സ്വീകരിച്ചിരിക്കുന്ന അഹേതുകം എന്നാണ് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ അഹൈതുകം എന്ന് കാണും. രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെ. അഹൈതുകം എന്നും വരാം, അഹേതുകം ഹേ ഹൈ രണ്ടും വരാം. അത് ഭാഷയിലെ ഒരു ഇതാണ്, അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നതാണ്. ശരിക്കും വ്യാകരണത്തിന്റെ ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ ഹൈതുകം എന്ന് പറയും. എന്നാൽ ഹേതുകം എന്ന് പറഞ്ഞാൽ അത് ശരിയാവും. വ്യാകരണത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. വ്യാകരണത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നതാണ്. എന്താണ്? ഭാഷയ്ക്ക് ഒരു ശാസ്ത്രീയത ഉണ്ടാക്കുക, എന്നുവെച്ചാൽ അതിനൊരു നിയമത്തെ ഉണ്ടാക്കുകയാണ് വ്യാകരണം ഒന്ന്. വ്യാകരണത്തിന് രണ്ടാമതൊരു ഗുണമുണ്ടെന്ന് വെച്ചാൽ ഏത് തെറ്റിനെയും ശരിയാക്കുക, ഏത് അബദ്ധപ്രയോഗങ്ങളെയും ശരിയാക്കുന്നതും വ്യാകരണം കൊണ്ട് തന്നെ. അതുകൊണ്ട് ഹേതുകം എന്നാണെങ്കിൽ അതും ശരി. ഭാഷകാരൻ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ വ്യാകരണം അറിയാത്ത ആളല്ല. അപ്പോൾ ആ ശരിയെ പിന്നെ നമ്മളവിടെ കണ്ടെത്തും. അപ്പോൾ അതിന് നിയമങ്ങൾ കണ്ടെത്തും, ഇന്ന ഇന്ന നിയമങ്ങളുമുണ്ട്. അഹൈതുകം എന്നാണെങ്കിൽ ശരി, അതും ശരി തന്നെ, അതിനെ ശരിയാക്കാം. അതുകൊണ്ട് എങ്ങനെയാണോ നിങ്ങളുടെ പുസ്തകത്തിലുള്ള പാഠം അതുപോലെ ചെയ്യില്ല. ഇവിടെ അഹേതുകം എന്നാണ്, ഹേതുവർജിതം നിർയുക്തികം അതാണ്. യുക്തി എന്ന് പറയുന്ന എപ്പോഴും ഹേതു അധിഷ്ഠിതമാണ്. യുക്തി എന്ന് പറയുന്നത് ഹേതുവിനെ ആശ്രയിച്ചുകൊണ്ട് ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് യുക്തി. യുക്തി എന്ന് പറയുന്നതാണ് ഹേതു എന്ന് പറയുന്നത് ഭ്രമരഹിതമായിരിക്കും. അതാണ് ഹേതുവിനെ ആശ്രയിച്ചാൽ മാത്രം പോലെ ഹേതുവിൽ ഭ്രമം വരാൻ പാടില്ല, സംശയവും വരാൻ പാടില്ല. ഇപ്പൊ ഭ്രമരഹിതമായ സംശയരഹിതമായ ഹേതു, അതായത് പുക കാണുന്നു, തീ കണ്ടില്ല, പക്ഷെ ഉടൻ അയാൾ ധരിക്കുന്നു എന്താണ് അവിടെ തീയുണ്ടെന്ന്. അതാണ് ഹേതുകം എന്ന് പറയുന്നത്. തീയുണ്ടെന്നുള്ള അറിവാണ് അതിന്റെ നിഗമനം. ഹേതുവിൽ നിന്നാണ് യുക്തി ആരംഭിക്കുന്നത്. ഹേതു കറക്റ്റായിരിക്കും എന്ന് വെച്ചാൽ അതിൽ ഭ്രമം വരാൻ പാടില്ല. എങ്ങനെ ഭ്രമം വരാം? ഒരാൾ മൂടൽ മഞ്ഞ് കണ്ട്, അപ്പോൾ അയാൾ ഭ്രമിച്ചു പോയി അത് പുകയാണ്. കാരണം മൂടൽ മഞ്ഞും ചിലപ്പോൾ പുക പോലെ തോന്നാം. എന്നിട്ട് അയാൾ അവിടെ ഒരു നിഗമനത്തിൽ ചേർന്ന്, എന്താണ് അവിടെ തീയുണ്ട്. മൂടൽ മഞ്ഞ് കണ്ടിട്ട് അവിടെ തീയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹേതുവിൽ ഭ്രമം വന്നു. പക്ഷെ അയാൾ, അയാളുടെ അനുമാനം ഒരു തരത്തിൽ ശരിയാണ്. എന്താണ്? അയാൾ ഉപയോഗിച്ചിരിക്കുന്ന യുക്തി ശരിയാണ്. അയാൾ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന യുക്തി എന്താണ്? പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്. ആ യുക്തിക്കൊരു ദോഷവും വന്നിട്ടില്ല. പക്ഷേ ഈ സ്ഥലത്ത് ആ യുക്തി ഉപയോഗിച്ചപ്പോൾ അയാൾ ഹേതുവിൽ ഭ്രമം വന്നു. ഫലത്തിൽ അയാളുടെ നിഗമനം പാളിപ്പോയി. അപ്പോൾ ഭ്രമരഹിതമായ ഹേതുവിലൂടെ എത്തിച്ചേരുന്ന നിഗമനം, അതാണ് യുക്തി എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായമല്ല, നമ്മുടെ താർക്കികന്മാരുടെ അഭിപ്രായം. ഹേതുവിനെ കുറിച്ച് വളരെ വളരെ വളരെ ചിന്തിച്ച നമ്മുടെ ആചാര്യന്മാരുടെ, ഗൗതമന്റെയും കണാദന്റെയും മറ്റും അഭിപ്രായമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ സത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇവിടെ എന്തൊക്കെയാണ് സത്യമുള്ളത്, എന്തൊക്കെയാണ് ഭ്രമം, എന്തൊക്കെയാണ് സംശയം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ യുക്തിക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നവരാണ് അവർ. അനുഭവത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും അനുഭവം പ്രത്യക്ഷമായ കാര്യങ്ങളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. പ്രത്യക്ഷമല്ലാത്ത കാര്യങ്ങളിൽ യുക്തി ആശ്രയിച്ചേ പറ്റും. അങ്ങനെ യുക്തി ആശ്രയിക്കേണ്ടി വരുന്നിടത്ത് ഹേതുവിനെ മുഖ്യമായി അവലംബിക്കണം. ആ ഹേതു ഭ്രമരഹിതമായിരിക്കണം. അവിടെ നിന്ന് നിഗമനങ്ങളിൽ എത്തിച്ചേരണം. ആ നിഗമനങ്ങൾ പ്രത്യക്ഷമായിരിക്കണമെന്നില്ല. അപ്പൊ പ്രത്യക്ഷമല്ലാത്തതിനെയും സത്യമായി സ്വീകരിക്കാം. ഒരു കാര്യത്തെ സത്യമായി സ്വീകരിക്കണമെങ്കിൽ അത് പ്രത്യക്ഷമായിരിക്കണമെന്നില്ല. അതിനാണ് ഒരു യുക്തി ആശ്രയിക്കേണ്ടി വരുന്നത്. അലൗകികങ്ങളായ അതീന്ദ്രിയങ്ങളായ വിഷയങ്ങളിലും യുക്തി ആശ്രയിക്കാം എന്ന പക്ഷക്കാരാണ് അവർ. അതുകൊണ്ടാണ് ഈശ്വര അസ്തിത്വത്തെ അവർ യുക്തിയിലൂടെ സമർത്ഥിക്കുന്നത്. ഈശ്വര അസ്തിത്വം എന്ന് പറയുന്നത് അതീന്ദ്രിയമായൊരു വിഷയമാണ്. പക്ഷെ അവർക്കത് യുക്തി ആശ്രയിച്ച് അവർ സമർത്ഥിക്കുന്നു. അതില്ലാതെ വന്നു കഴിഞ്ഞാലോ നിറയുക്തി അവിടെ പറയുന്നു. യുക്തിരഹിതമായ യുക്തിരഹിതമായ ആശയങ്ങളെ സ്വീകരിക്കുക, അതാണ് സങ്കുചിതത്വം, യാഥാസ്ഥികത്വം എന്ന് പറയുന്നത്. അത് പാടില്ല. അത് തത്വാർത്ഥമല്ലാതെ എന്ന് പറയുന്നു. അപ്പോ ഏതാചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങളായാലും ശരി, അത് കാലാനുസൃതമായി തന്നെ മനസ്സിലാകണം. എന്തുകൊണ്ട്? ഏത് ഉപദേശത്തിലും ആരുടെ സിദ്ധാന്തങ്ങളിലും കാലത്തിന്റെ സ്വാധീനം വരും. കാലം സ്ഥായിയല്ല, കാലം പരിണമിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ കാലത്തിനനുസരിച്ച് സ്വീകരിക്കേണ്ടതും തള്ളിക്കളയേണ്ടതും എല്ലാ ഉപദേശങ്ങളിലും വരും, എല്ലാവരുടെ ഉപദേശങ്ങളിലും വരും. കാരണം ആരും കാലത്തിൽ നിന്ന് സ്വതന്ത്രരല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്താണോ ആചാര്യസ്വാമികൾക്ക് പല കാര്യങ്ങളിലും ദീർഘവീക്ഷണം ഉണ്ടായിരുന്നില്ല. അത് അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തിലല്ല പറയുന്നത്. മറ്റ് പല കാര്യങ്ങളും വരുമ്പോൾ ദീർഘവീക്ഷണമില്ലാത്ത പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ യുക്തി ഉപയോഗിക്കണം, കാലാനുസൃതമായ യുക്തികൾ ഉപയോഗിക്കണം. കാലാനുസൃതമായി ആചാര്യന്മാർ ചിന്തിക്കുന്ന മനസ്സിലാക്കണം. യുക്തിയെ തള്ളിക്കളഞ്ഞിട്ട് ഒരു സിദ്ധാന്തത്തെയും സ്വീകരിക്കാൻ ആരും പറയുന്നില്ല. ആചാര്യസ്വാമി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈ പറയുന്ന ആശയങ്ങളെല്ലാം സ്വാമികൾക്ക് മുമ്പിലിരുന്ന ആചാര്യന്മാർ പറഞ്ഞതാണ്. അതിന് യാതൊരു ദാക്ഷിണ്യം കൂടാതെ ആചാര്യസ്വാമികളെ തന്നെ നിഷേധിക്കുന്നു, അവരുടെ ആധ്യാത്മികമായ ആശയങ്ങളെ നിഷേധിക്കുന്നു, സാമൂഹികമായ കാഴ്ചപ്പാടുകളല്ല, അതുപോലെ നിഷേധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന ആളിന്റെ ഉപദേശത്തിനും അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മളത് തള്ളിക്കളയും, അല്ലെങ്കിൽ അതെന്താവും? താമസമായ കാഴ്ചപ്പാടാവും, അഹൈതുകം. അത് അഹൈതുകമാവും, നിർയുക്തികമാകും എന്നർത്ഥം. ഈ കാലത്തിലും വരും കാലത്തിലും സ്വീകരിക്കത്തക്ക ആശയങ്ങൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരുണ്യ സ്നേഹമെന്ന് ബുദ്ധൻ പറഞ്ഞു. അത് ഏത് കാലത്തിൽ ആർക്കാ സ്വീകരിക്കാൻ വയ്യാത്തത്? ആർക്കും ഏത് കാലത്ത് സ്വീകരിക്കാമെന്നുള്ള അതാണത്. സത്യം, ധർമ്മം, നീതി, അതെല്ലാം എല്ലാ ആചാര്യന്മാരും പറയുന്നതാണ്. ഇതിനൊക്കെ സർവകാലൗകികമായ നിലനിൽപ്പുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഒരുപക്ഷെ മനുഷ്യന് പലപ്പോഴും പ്രായോഗികമായി അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ അതിന്റെ മൂല്യത്തിന് ഏത് കാലഘട്ടത്തിനും നിലനിൽപ്പുള്ളതാണ്. അതിനാർക്കും ഇവിടെയും സ്വീകരിക്കാം. പക്ഷെ കാലോചിതമല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിനാണ് ഇവിടെ പറയുന്നത് നിറയുക്തികം, യുക്തിരഹിതമായ കാര്യങ്ങളെ സ്വീകരിക്കരുത്. അങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ യുക്തി അവിടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, എന്തെങ്കിലും ബാധ്യതയുടെയോ കടപ്പാടിന്റെയോ അന്ധതയുടെയോ പേരിൽ എന്തെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അത് എന്താണ്? താമസമായ ജ്ഞാനമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആ തത്വാർത്ഥവത് യഥാഭൂത അർത്ഥ തത്വാർത്ഥ, യഥാഭൂതമായ അർത്ഥമാണ് തത്വാർത്ഥം. സ്വസ്യ ന്യേഭൂതോ അസ്ഥിതി തത്വാർത്ഥവത്, അത് ന്യേഭൂതമായി ആർക്കാണോ ഉള്ളവനാണ് തത്വാർത്ഥവ, തത്വാർത്ഥമുള്ളവൻ എന്നർത്ഥം. തത്വാർത്ഥവത്വം എന്നുള്ള രണ്ടു തരത്തിൽ സ്വീകരിക്കുന്നു, ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിനും അതുപോലെ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ തത്വാർത്ഥവ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ശരിയായ ജ്ഞാനമുള്ളവൻ, അവന്റെ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം, ആ തത്വാർത്ഥവ താമസ ജ്ഞാനമുള്ളവൻ. വേദത്തിൽ തന്നെ പല മൂല്യങ്ങളെക്കുറിച്ചും പറയുന്നു. മാഹിംസ്യാ സർവഭൂതാനി, പ്രാണികളെയൊന്നും കൊല്ലരുത്, ഹിംസിക്കരുത്. അത് വേദത്തിന്റെ മൂല്യമാണ്. ആ മൂല്യത്തെ ഏത് കാലത്ത് മനുഷ്യന് സ്വീകരിക്കേണ്ടി വരും? കാരണം മറ്റുള്ളവനെ കൊല്ലാൻ അവനിഷ്ടമാണെങ്കിലും തന്നെ കൊല്ലുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ കൊല്ലാൻ വരുന്നവന്റെ അടുത്തെങ്കിലും അവൻ പറയും, മാഹിംസ്യാ സർവഭൂതാനി എന്ന് പറയും, ആരെയും കൊല്ലരുത്. ഒരുപക്ഷെ അവന് മറ്റുള്ളവനെ കൊല്ലുന്ന ഇഷ്ടമായിരിക്കും, പക്ഷെ തന്നെ കൊല്ലാൻ നേരത്തെ എങ്കിലും അവൻ ഓർക്കും, എന്താണോ, ഒന്നിനെയും കൊല്ലരുത്. ഇതാണ് ശങ്കരാചാര്യർ വരുന്നതിന് മുമ്പ് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ പറഞ്ഞത്, ഒന്നിനെയും കൊല്ലരുത്. അപ്പൊ വേദത്തിന്റെ ആ മൂല്യത്തെ ബുദ്ധൻ സ്വീകരിച്ചു. പക്ഷേ പശുവിനാലഭേദ എന്ന് പറഞ്ഞാൽ പശുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആട്ടിനെയും മാട്ടിനെയൊക്കെ വെട്ടിക്കൊല്ലുക, ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ എന്ന് പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ബുദ്ധൻ വേദത്തിനെ നിഷേധിച്ചു. കാരണം അംഗീകരിച്ചുകൊണ്ട് അതിന്റെ കുറെ ഭാഗങ്ങൾ സ്വീകരിക്കണം, കുറെ ഭാഗങ്ങൾ തള്ളിക്കളയണമെന്ന് പറഞ്ഞാൽ ഈ വൈദികന്മാരുമായിട്ട് ശാസ്ത്രാർത്ഥവാദം നടത്തേണ്ടി വരും, തർക്കിക്കേണ്ടി വരും. അത് തർക്കിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തീരുമാനത്തിലെത്താൻ ഒക്കത്തില്ല, ജീവിതകാലം മുഴുവൻ ഇവരുമായിട്ട് തർക്കിച്ചു നടക്കേണ്ടി വരും. കൊല്ലണമോ കൊല്ലണ്ടേ എന്നുള്ള കാര്യത്തിൽ തർക്കം മാത്രമേ ശേഷിക്കൂ. അതുകൊണ്ട് ആ വഴിക്ക് ബുദ്ധൻ തിരിഞ്ഞില്ല, എന്ത് ചെയ്തു, അതിനെ മൊത്തം അങ്ങ് തള്ളി. അതിനി ഏത് ശരി അത് ഏത് തിട്ടുന്നെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് തർക്കിച്ചെത്തിയിരുന്ന കാര്യമില്ല. അതുകൊണ്ട് ബുദ്ധൻ എന്ത് ചെയ്തു, അതിനെ തള്ളി. പക്ഷെ ബുദ്ധൻ ഉപദേശിച്ചല്ലാണ്ട് അതിന്റെ തന്നെ മൂല്യങ്ങളാണ്. വേദത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് അഹിംസ, അതിനെ തന്നെ സ്വീകരിച്ചു. അതുപോലെയുള്ള സത്യം, സത്യം പോലെയുള്ള കാര്യങ്ങൾ, ആര്യസത്യങ്ങൾ എന്നാണ് അതിന് പേര് വരെ കൊടുത്തത്. പക്ഷേ പൗരോഹിത്യത്തെ അനുകൂലിക്കാത്തതുകൊണ്ട് അവരെതിർത്തു, ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ളവരെതിർത്തു. അതാണ് ശങ്കരാചാര്യർ ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ പറഞ്ഞു, ചാതുർവർണ്ണയവും ഈ ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളൊക്കെ അസംബന്ധമാണ്. 10,000 വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ശങ്കരാചാര്യർക്ക് അത് മനസ്സിലായില്ല. മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലായെന്നും നടിച്ചില്ല. ബുദ്ധൻ തള്ളിക്കളഞ്ഞതിനെ തന്നെ വീണ്ടും പ്രചരിപ്പിച്ചു, വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധനെ നിഷേധിച്ചു. പിന്നീട് അങ്ങനെ പ്രചരിപ്പിച്ചു പുരോഹിതന്മാർ, ഭാരതത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്ത് ബുദ്ധനാണ്, അഹിംസയെ പ്രചരിപ്പിച്ചു. അത് ആണെങ്കിൽ അതിന് ഏറ്റവും വലിയ ദോഷം വേദങ്ങളാണ്, ഭാരതത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്തു. എന്തുകൊണ്ട് അവിടെയാ പറഞ്ഞത്, മാഹിംസ്യ സർവഭൂതാനി, ഒരു പ്രാണികളെയും ഹിംസിക്കരുത്. സർവഭൂതാനി എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യനെ കൊല്ലരുതെന്നല്ല, ഒരു പ്രാണികളെയും കൊല്ലരുത് എന്ന് പറഞ്ഞു. ആ കാര്യമേ ബുദ്ധൻ പറഞ്ഞുള്ളൂ, നിങ്ങളൊരു പ്രാണികളെയും കൊല്ലരുത്. ആ ഒരു അംശത്തെ, പൗരോഹിത്യത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് നിഷേധിച്ചവാണ്. എന്നിട്ട് എതിർ പ്രചരണം നടത്തി ബുദ്ധമതത്തെ ഹിംസിച്ചു, നശിപ്പിക്കുകയും ചെയ്തു. അതാണ് സങ്കുചിതത്വം എന്ന് പറയുന്നത്. അറിവ്, അറിവിന് എല്ലാവർക്കും ആവശ്യമുണ്ട്, എല്ലാവർക്കും അറിവിന് അർഹരാണ് എന്ന് ബുദ്ധൻ പറഞ്ഞു. ജ്ഞാനം ആർക്കും നിഷേധിക്കാൻ പാടില്ല. ബുദ്ധന്റെ ഉപദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു, ബുദ്ധൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണോ, അന്നത്തെ കാലഘട്ടത്തിൽ വളരെ നികൃഷ്ടരായി കരുതിയിരുന്ന മനുഷ്യരുടെ അടുത്ത് പോയി നിർവ്വാണത്തെ കുറിച്ച് പറഞ്ഞു. തലമുടി വെട്ടുന്നവൻ എന്ന് വെച്ചാൽ അതൊരു മോശപ്പെട്ട തൊഴിലായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. അവരെല്ലാം ശൂദ്രന്മാരായി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നവരാണ്. അങ്ങനെയുള്ള ഒരുവനോട് പോയി ബുദ്ധൻ നിർവ്വാണ ഉപദേശിച്ചെന്ന് അവൻ നിർവ്വാണത്തെ പ്രാപിച്ചെന്നും പറയുന്നു. അങ്ങനെയുള്ള പതിതരായ മനുഷ്യരുടെ അടുത്ത് ബുദ്ധൻ പോയി പറഞ്ഞു. അതേസമയം ശങ്കരാചാര്യ എന്താണ് പറയുന്നത്, അനധികാര, അവന് ഇതിന് അറിവില്ല, അധികാരമില്ല, അവന് വേദം പഠിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ വേദത്തെ സമർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ അറിവ് സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പറ്റത്തില്ല. ഇനിയിപ്പോ വരും, 2-3 ശ്ലോകം കഴിയുമ്പോൾ അവിടെ പറയും, ശൂദ്രസ്യ വേദേ അനധികാര, ശൂദ്രന് വേദത്തിൽ അധികാരമില്ല. ഗീതയിൽ തന്നെ പറയും ശങ്കരാചാര്യ. അപ്പോൾ ഈ തരത്തിലുള്ള പഠനങ്ങൾ വേദത്തെ പിന്തുടർന്നാൽ അത് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ബുദ്ധൻ അതിനെ നിഷേധിച്ചത്. ഞാനിത് പറയുന്നത് നഗ്നക്ഷപണകൻ എന്ന് പറഞ്ഞിവിടെ ബുദ്ധ ബൗദ്ധന്മാരെയും ജൈനന്മാരെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അവരെല്ലാം കൊള്ളരുതാത്തവന്മാരാണെന്ന് നമ്മുടെ പല സ്വാമിമാരും പഠിച്ചു വച്ചിട്ടുണ്ട്. അത് ഈ പുരോഹിതന്മാർ പ്രചരിപ്പിച്ചത് കേട്ട് പഠിച്ചു വച്ചിരിക്കുന്നതാണ്, അത് അബദ്ധമാണ് എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് ആ സായിപ്പ് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതാ, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കത്തില്ലായിരുന്നു ബുദ്ധൻ മഹാനാണെന്ന്. കാരണം ഈ രീതിയിൽ അവിടെ പഠിപ്പിക്കുന്നത് വിവേകാനന്ദ സ്വാമി അത് മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമി അത് മനസ്സിലാക്കത്തില്ലായിരുന്നു. അപ്പോ ഇവിടെ പറയുന്ന എന്താണ്, ഒരു സങ്കുചിതമായ ചിന്ത, അത് പാടില്ല, അത് താമസമാണ്. തത്വാർത്ഥവത്, തത്വാർത്ഥമുള്ളവൻ ആയിരിക്കണം. എന്ന തത്വാർത്ഥവത് അതത്വാർത്ഥവത്. എന്തുകൊണ്ട് അഹേതുകത്വ അതവന് യുക്തിയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം യുക്തിയില്ലാതെ സ്വീകരിക്കുന്നത് അത് ശരിയല്ലെന്നാണ്. അഹൈതുകമായ ജ്ഞാനത്തെ സ്വീകരിക്കാൻ പാടില്ല. യുക്തിരഹിതമായ ഒന്നിനെ സ്വീകരിക്കുന്നു സ്വീകരിക്കാൻ പാടില്ല. അല്പം ച അല്പവിഷയത്വ അല്പഫലത്വ തത്താമസം. ഇവരുടെ ബുദ്ധി സങ്കുചിതമാണ്, ഇവരുടെ ചിന്തകൾ വളരെ സങ്കുചിതമാണ്. അല്പവിഷയത്വ അവർ ചിന്തിക്കാൻ അല്പവിഷയങ്ങളേ ഉള്ളൂ, അല്പഫലമാ അതിന്റെ പ്രയോജനവും അല്പമേ ഉള്ളൂ. താമസമാണിത്, ശരിയാകാൻ പറ്റത്തില്ല. അവന്റെ പ്രകൃതി അതാണ്. യാഥാസ്ഥികനെ തിരുത്തി നേരെ വഴി കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. ചോദിക്കും എന്താണോ, അങ്ങനെയാണെങ്കിൽ വലിയ വലിയ ആൾക്കാർ അവര് സാത്വികന്മാരല്ലേ, അപ്പൊ അവരിലെങ്ങനെയായി യാഥാസ്ഥിക ബുദ്ധി വരുന്നത്? വലിയ ആൾക്കാരിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, ഗുരുക്കന്മാരിലും മറ്റും, അവരിലെങ്ങനെ വരുന്നു? അതാണ് ഗീതി പറയുന്നത്. എന്താണോ മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും ഗുണത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ സത്വമാണെങ്കിൽ കുറച്ച് കഴിയുമ്പം തമസ് വരും, രജസ് വരും, ഇതിങ്ങനെ മാറി മാറിയിരിക്കും. അതാണ് ഗീതി പറയുന്നത്. അപ്പോൾ സത്വം വരുമ്പോൾ അവർ ബ്രഹ്മത്തെക്കുറിച്ച് പറയും, തമസ് വരുമ്പോൾ അവർ ചാതുർവർണ്ണയത്തെക്കുറിച്ച് പറയും. അപ്പൊ തമസ് ബുദ്ധിയെ കീഴ്പ്പെടുത്തുമ്പോഴാണ്. എപ്പോഴും ബുദ്ധി ഒരേ തരത്തിൽ ഇരിക്കത്തില്ല. അവിടെ വിഷയം എന്താവും? അല്പമായി പോകും. ഗുണങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, ഏറെയും കുറഞ്ഞിരിക്കുന്നു, ഒരിക്കലും ഒരു ഗുണം ഒരിടത്ത് നിൽക്കുന്നില്ല. അത് ഗുണത്തിന്റെ പ്രത്യേകതയാണ്. അപ്പം മഹാത്മാക്കളിലും ചിലപ്പോൾ തമസ് പിടികൂടും. അന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ എന്റെ നേരെ ചാടി വീഴും. മഹാത്മാക്കളുടെ തമസോ എന്ന് ചോദിക്കും. എന്നാ പിന്നെ എങ്ങനെ മഹാത്മാവെന്ന് പറയാൻ പറ്റും? മഹാത്മാക്കളിലും വരും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ അടിസ്ഥാന തത്വം അതാണ്. അതായത് ഗുണത്തിനൊരിക്കലും ഒരുമിച്ച് നിൽക്കാൻ, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഗുണം എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സത്വം രജസ് തമസ രീതിയിലേ പ്രവർത്തിക്കത്തുള്ളൂ, സാത്വിക രാജസ താമസങ്ങളിലേ നിൽക്കത്തുള്ളൂ. പിന്നെ നമ്മളെങ്ങനെയാ മഹാത്മാവെന്ന് പറയുന്നത്? അവരിൽ സത്വം അധികരിച്ച് നിൽക്കുന്നു. സത്വം കൂടി നിൽക്കുന്നു. എന്നാൽ ചില നിമിഷങ്ങളിൽ ബുദ്ധി രജസിനും തമസിനും ഒക്കെ കീഴ്പ്പെടും. അതുകൊണ്ടാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറയുന്നിടത്തും പറയുന്നത് എന്താണ്? സൂക്ഷിക്കണം, അപകടം ഉണ്ടാവും. സ്ഥിതപ്രജ്ഞൻ ഇതിനെല്ലാം അതിജീവിച്ച ആളാണെങ്കിൽ പിന്നെ ഇതിനെ അപകടത്തെക്കുറിച്ച് അവിടെ പറയുന്നു. പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ താമസഭാവങ്ങളും മനസ്സിലേക്ക് കടന്നു വരാം. അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായ ചിന്ത ഉണ്ടാകത്തില്ല, ശരിയായ കാഴ്ചപ്പാടുണ്ടാകത്തില്ല. അപ്പോൾ അവിടെ സങ്കുചിതമായ ആശയങ്ങളും മനസ്സിൽ വരും. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെ അല്ലാത്ത മനസ്സിലാക്കിയിരിക്കുന്നവരും കാണും, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് പറയുന്നു, ഇനി ഗുണനിരൂപണങ്ങൾ ചെയ്യുന്ന ഭാഗത്ത് അവിടെയും ഈ കാര്യങ്ങൾ വീണ്ടും വരും. അവിടെയും നമുക്കത് മനസ്സിലാകും. അത് മനുഷ്യ ശരീരത്തിന്റെയും മനുഷ്യ പ്രകൃതിയുടെയും ഒരു പ്രത്യേകതയാണ്. അതിനൊരിക്കലും ഗുണവിമുക്തമായി നിൽക്കാൻ പറ്റത്തില്ല. ഗുണകാര്യമാണ്, ഗുണപരിണാമമാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് അത് സ്വാധീനിക്കും. താമസാനാം ഹി പ്രാണിനാം അവിവേകിനാം ഈദൃശം ജ്ഞാനം ദൃശ്യത്തെ. സങ്കുചിതം ഞാൻ എവിടെ വരുന്നു? താമസന്മാരായ പ്രാണികൾക്ക്, അവിവേകികൾക്ക് ഇത്തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാകും. അപ്പൊ എവിടെയാണോ അവിവേകം കാണുന്നത് അവിടെ താമസം വന്നു എന്ന് കണക്കാക്കിയാൽ മതി. അവിടെ താമസം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതി. അർജുനനെ തമസ് കീഴ്പ്പെടുത്തി. അതാണ് അർജുനൻ എന്ത് ചെയ്യുന്നത്? സന്യാസത്തിന് ഉടമ്പടുന്നു. അപ്പോ ഇവിടെ എന്താണോ അതിന്റെ തുടക്കത്തിൽ ഭാഷകാരൻ പറയും, പരധർമ്മം ഭിക്ഷാജീവനാധികം കർത്തും പ്രപംഭരത്തെ. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നതാണ്, എപ്പോഴാണോ ഒരാളെ തമസ് കീഴ്പ്പെടുത്തുന്നത് അപ്പോൾ അയാൾ പരധർമ്മത്തിനോട് പെടുന്നു, സന്യാസത്തിനൊരു പെടുത്തു എന്നർത്ഥം. അർജുനെ കുറിച്ച് പറയുന്നതാണ് ഭാഷകാരൻ തന്നെ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതാണ് സ്വധർമ്മേ നിധന ശ്രേയ പരധർമ്മോ ഭയവഹ എന്ന് പറയാം, ഇനി വരും അവിടെ അത് കൂടുതൽ വിശദീകരിക്കും. ചില സമയത്ത് തമസ് കീഴ്പ്പെടുത്തും, അപ്പോൾ പരധർമ്മത്തിലേക്ക് പോകും. അർജുനനും അത് തന്നെ പറ്റിയത്. അപ്പോൾ അർജുനനെ മഹായോഗ്യനായിട്ടാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ തന്നെ വിളിക്കുന്ന എന്താണ്, കുടാകേശ, നിദ്രയെ ജയിച്ചവനെ, ആലസ്യത്തെ ജയിച്ചവനെ. എന്നിട്ടാണ് ആള് ആലസ്യത്തിലേക്ക് പോയത്. അപ്പോൾ എവിടെയും അത് വരാം, തമസ് കടന്നു വരാം എന്നുള്ളതാണ്. ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ പ്രകൃതിക്ക് അധീനമായിരിക്കും. പ്രകൃതിക്ക് അധീനമായ ജീവന്മാരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. പിന്നെ ഭഗവാനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഭഗവാൻ പ്രകൃതിക്ക് അധീനനായി ജനിച്ചവനല്ല. അവിടെ എന്ത് ചെയ്തു? സ്വാം മായാം വശീകരിച്ച തന്റെ തന്നെ മായയെ വശീകരിച്ചിട്ട് ഒരിക്കലും അതിന് കീഴ്പ്പെടാതെ ജനിച്ച് അവതരിച്ചു എന്നാണ് പറയുന്നത്. അത് അതിനെക്കുറിച്ചല്ല പറയുന്നത്, അത് ആരും തെറ്റിദ്ധരിക്കരുത്. എവിടെ അവിവേകത്തിന് ബുദ്ധി കീഴ്പ്പെടുന്നുണ്ടോ അത് ജീവനാണ് എന്ന് മനസ്സിലാക്കും. എവിടെയാണോ മായയെ സ്വാധീനമാക്കി വച്ചിരിക്കുന്നത് അത് ഈശ്വരനാണെന്നും മനസ്സിലാക്കണം. അത് രണ്ട് രണ്ട് കാര്യങ്ങളാണത്. എനിക്ക് ഒരേ സമയം പല കാര്യം പറയാൻ ഉള്ള ശേഷിയൊന്നുമില്ല, അനന്തന്റെ ശേഷിയൊന്നുമില്ല. ഒരു നാക്കേ ഉള്ളൂ, ആയിരം നാക്കുകൊണ്ട് വർത്തമാനം പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ യോജിച്ച രീതിയിൽ മനസ്സിലാക്കണം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി. അല്ല, ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ അതൊരു കാര്യമില്ല. അതെല്ലാം ഭാഷ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താണ്, മായയെ സ്വാധീനമാക്കി വരുന്നു, അവിടെ മായയ്ക്കൊരിക്കലും കീഴ്പ്പെടുന്നില്ല. മറ്റൊന്ന് അങ്ങനെയല്ല, അവിദ്യാധീനമായി വന്ന് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. രണ്ടു കൂട്ടരുടെ കാര്യങ്ങൾ പറയുന്നു. എങ്ങനെ തിരിച്ചറിയും? എവിടെയെങ്കിലും അവിദ്യയ്ക്ക് തമസിന് കീഴ്പ്പെടുന്നതായി കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊണ്ടോ അത് അവിദ്യാധീനനായ ജീവനാണ് എന്ന് മനസ്സിലാകും. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളു. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തം. ഇത് തന്നെയാണ് സർവവും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബുദ്ധി ഉറപ്പിച്ചാൽ ആ വിഷയത്തെ പൂർണ്ണമായും മനസ്സിലാക്കാതെ അതിന്റെ സമസ്ത ഭാവങ്ങളെയും ഉൾക്കൊള്ളാതെ അതിനെ സമഗ്രമായി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ അങ്ങനെ ബുദ്ധി സങ്കുചിതമായി കഴിഞ്ഞാൽ അത് ഏത് വിഷയത്തിലായാലും ശരി. ആചാര്യസ്വാമികളിവിടെ ആത്മാവെന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രധാനമായി പറയുന്നത് നമുക്ക് എവിടെയും ഉപയോഗിക്കാം. കൃഷ്ണവത് സർവവും എന്നത് പോലെ ഏകസ്മിൻ കാര്യേ സക്തം, ഒരു വിഷയത്തിൽ ഒതുങ്ങിയ മനസ്സ്, ചുരുങ്ങിയ മനസ്സ്, സങ്കുചിതമായ മനസ്സ്, ഇത് താമസ മനസ്സാണ്. യാഥാസ്ഥികത എന്ന് നമ്മൾ പറയും, അതാണ്. അല്ലെങ്കിൽ സങ്കുചിതത്വം എന്ന് പറയും, അത് താമസമാണ്. ആധ്യാത്മികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനൊരു സങ്കുചിതത്വം വരാൻ പാടില്ല. ഭൗതികമായ സാമൂഹികമായ വിഷയങ്ങളെ സംബന്ധിച്ചും മനുഷ്യന് അങ്ങനെ ഒരു സങ്കുചിതത്വം വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ അത് പരസ്പരം വെറുപ്പിനും വിദ്വേഷത്തിനും കലഹങ്ങൾക്കും തന്നെ ഇടയാക്കും. അത് പാടില്ല എന്ന് പറയുന്നു. ഇവിടെ ഗീതയിൽ മുഖ്യമായും അത് ചർച്ച ചെയ്യുന്നത് ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അത് ഈശ്വരനെ സംബന്ധിച്ചും ജീവനെ സംബന്ധിച്ചും എല്ലാം അത് പറഞ്ഞത്. അത് തത്വാർത്ഥമല്ല. അവിടെ അവന് യഥാർത്ഥമായ വിഷയത്തെക്കുറിച്ച് ബോധം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. അല്പമാണ്, തുച്ഛമായ കാര്യമാണത്. അതിന്റെ ഫലവും തുച്ഛമാണ്, ആ ചിന്തയും തുച്ഛമാണ്. അത് ഒഴിവാക്കി കളയേണ്ടതാണ്. താമസമാണ്, അത് താമസമാണ് എന്ന് പറയുന്നു. ഈ താമസ ബുദ്ധിയാണ് നമ്മൾ ചർച്ചയിലെല്ലാം ഞാൻ പലപ്പോഴും തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഗീതകാരം ചെയ്യുന്നു. അതുകൊണ്ടാണ് എനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു. ലംബകർണന്മാർക്ക് അത് മനസ്സിലാകത്തില്ല എത്ര പറഞ്ഞാലും. പക്ഷെ എനിക്കോട്ട് പറയാതിരിക്കാനും പറ്റത്തില്ല. എന്റെ ഒരു ശീലമായി പോയത് തല്ലു വാങ്ങുക എന്ന് പറയുന്നത് ഒരു ശീലമാണ്. യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥമതൽപ്പം ച തത്താമസമുദാഹൃതം. പിന്നെ സാത്വികമായ കർമ്മത്തെക്കുറിച്ച് പറയുന്നു, സാത്വിക രാജസ താമസ കർമ്മങ്ങളെ കുറിച്ച്. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് എന്താണ്? ജ്ഞാനം ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ചില ധാരണകളുണ്ട്. ഗീതയിലെ ജ്ഞാനം എന്ന് പറയുന്ന അതല്ല നമ്മൾ മനസ്സിലാക്കണം. അതിന് വളരെ വിപുലമായ അർത്ഥമാണ്. അദ്വൈതത്തിൽ പറയുന്ന വളരെ നിഷ്കർഷിച്ച് പറയുന്ന ഒരു ജ്ഞാനമുണ്ട്. അദ്വൈതത്തിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, എന്താണ്? ജീവാത്മ പരമാത്മ ഏകത്വ ജ്ഞാനം, അതേ ഉള്ളൂ അദ്വൈതത്തിൽ ജ്ഞാനം എന്ന് പറഞ്ഞു. വേറെ പറയുന്നതെല്ലാം അവിടെ അവിവേകമാണ്. പക്ഷെ ഗീതയിൽ അങ്ങനെയല്ല. അതൊന്നും മനസ്സിൽ വെച്ചും കൊണ്ട്, അത് മാത്രം മനസ്സിൽ വെച്ചും കൊണ്ട്, അത് ഇരിക്കുന്ന നല്ലത, അതുകൂടെ ഇരുന്നോട്ടെ. പക്ഷെ അത് മാത്രം മനസ്സിൽ വെച്ചും കൊണ്ട് ഗീതാശ്ലോകങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിലായിപ്പോകും. അതുകൊണ്ട് ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഇതെല്ലാം, ഇത് ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. താമസം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, രാജസം എന്ന് പറയുന്നതും ജ്ഞാനമാണ്, സാത്വികം എന്ന് പറയുന്നതും ജ്ഞാനമാണ്. ഇതെല്ലാം ജ്ഞാനമാണ് ഇവിടെ. അത് വ്യക്തമായി മനസ്സിലാകും. അടുത്ത് കർമ്മത്തെക്കുറിച്ച് പറയുന്നു. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്ത സാത്വികമുച്യതേ അഥ ഇദാനീം കർമ്മണഃ ത്രൈവിധ്യമുച്യതേ. കർമ്മത്തിന്റെ ത്രൈവിധ്യം അതിനെക്കുറിച്ച് പറയുന്നു. ജ്ഞാനത്തിൽ എങ്ങനെയാണോ ത്രിവിധ ഭാവം വന്നത്, അതുപോലെ കർമ്മത്തിലും നിയതം, നിത്യം, സംഗരഹിതം, ആസക്തിവർജിതം, അരാഗദ്വേഷത കൃതം. രാഗപ്രയുക്തേന ദ്വേഷപ്രയുക്തേന ചകൃതം രാഗദ്വേഷത കൃതം തദ്വിപരീതം അരാഗദ്വേഷത കൃതം അഫലപ്രേപ്സന ഫലം പ്രേപ്സതീരി ഫലപ്രേപ്സു ഫലതൃഷ്ണ തദ്വിപരീതേന അഫലപ്രേപ്സന കർത്രാകൃതം കർമ്മ യത്തത് സാത്വികം ഉച്ചതി. സാത്വികർമ്മത്തെക്കുറിച്ച് പറയുന്നു. നിയതമായിരിക്കുന്നു. മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാര്യമിത്യേ വൈകർമ്മ നിയതം ക്രിയത അർജുന സംഘം തക്വ ഫലം ചെയ്യുക എന്ന് പറഞ്ഞു. അത് സാത്വികമാണെന്ന് പറഞ്ഞു. അവിടെയും വന്നു നിയതം. നിയതം കുരു കർമ്മത്വം അവിടെയും വരുന്നുണ്ട്. നിയതം നിയതം എന്ന് പറഞ്ഞാൽ എന്റെ വാച്യാർത്ഥം നിശ്ചയിക്കപ്പെട്ടത്, നിയമനം ചെയ്യപ്പെട്ടത് എന്നുള്ള അർത്ഥം. അപ്പൊ നിയമം ചെയ്യാൻ കടപ്പെട്ട കർമ്മങ്ങൾ എന്ന് നമുക്കെടുക്കാം. ഭാഷകാരൻ ഉണ്ടല്ലോ, ഭാഷകാരനെ സംബന്ധിച്ച് നിത്യം എന്ന് പറയുന്നു. കാരണം നിത്യം എന്ന് പറയുമ്പോൾ അത് പോകുന്ന ഇവിടെ വേദത്തിൽ വിധിച്ചിട്ടുള്ള നിത്യകർമ്മങ്ങൾ എന്നുള്ളതാണ്. എവിടെയെല്ലാം നിയത ശബ്ദം വരുന്നുണ്ട് അവിടെയെല്ലാം നിത്യകർമ്മം എന്നാണ് എടുക്കുന്നത്. നമുക്കൊന്നും അതെടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല. കാരണം വേദത്തിൽ പറഞ്ഞിട്ടുള്ള നിത്യകർമ്മങ്ങൾ ഒന്നും ഇന്നില്ല. നിത്യാഗ്നിഹോത്രം ഒന്നും ഇന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മളെടുത്ത് ചിന്തിച്ചിട്ടൊരു പ്രയോജനം. ചിന്തിക്കണമെന്ന് വാശിയുള്ളവർക്ക് ചിന്തിക്കാം. അത് കാലഹരണപ്പെട്ട ചിന്തയാണ്. ഇന്നത്തെ നിലയ്ക്ക് അത് താമസ ചിന്തയാണ്. നേരത്തെ പറഞ്ഞ യാഥാസ്ഥിക ചിന്തയാണ്. ഭാഷകാലം പറയുന്ന കാലത്ത് അതിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു, എന്നതിന് യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് നിയതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷയത്തിനനുസരിച്ച് നിത്യകർമ്മം എന്ന് മനസ്സിലാക്കും. അല്ല നിയമിതമായ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യാൻ കടപ്പെട്ട കർമ്മങ്ങളെന്ന് ഇന്നത്തെ രീതി അനുസരിച്ച് മനസ്സിലാക്കണം. ഇന്ന് നിത്യകർമ്മങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൈദിക പശ്ചാത്തലത്തിനും വൈദിക സംസ്കാരത്തോടു കൂടിയതിനും അല്ലാത്തതുകൊണ്ട് ഓരോരുത്തർക്കും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ടല്ലോ. കാലദേശങ്ങൾക്കനുസരിച്ച്, അവരുടെ വിവേകമനുസരിച്ച്, അവരുടെ ധർമ്മബോധമനുസരിച്ച്, അല്ലെങ്കിൽ നീതിബോധമനുസരിച്ച്, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ച് അല്ലെങ്കിൽ ലോകനന്മയ്ക്ക് വേണ്ടി സേവനം എന്നുള്ളത് അല്ലെങ്കിൽ എല്ലാം ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങളാണ് ഇവിടെ നിയതകർമ്മം എന്ന് പറയുന്നത്. ആത്യന്തികമായി അവനവന്റെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി ഈശ്വര ആരാധന എന്നുള്ള നിലയ്ക്ക് എല്ലാം ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ, ഇത്തരം കർമ്മങ്ങൾ നമുക്ക് നിയതകർമ്മം എന്നെടുക്കാം. പലതവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. സംഗരഹിതം, അത് സാത്വികമായ കർമ്മമാണ്. എന്നുവെച്ചാൽ താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് ഒരാൾ വിവേകപൂർവം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് സാത്വികം തന്നെയായിരിക്കും. കാരണം അതിന് പ്രേരകമായ എന്താണ്? അവന്റെ വിവേകമാണ്. അതുതന്നെ എന്താണ്? ആസക്തി വർജിതമായിരിക്കണം, ആസക്തിരഹിതമായിരിക്കണം. കർമ്മത്തിലുള്ള ആസക്തി, ഫലാസക്തി, അത് രണ്ടും കൂടാതെയായിരിക്കണം. അതെല്ലാം നമ്മൾ കർമ്മയോഗത്തിന്റെ പ്രകടനത്തിൽ ചർച്ച ചെയ്തതാണ്. രാഗദ്വേഷത കൃതം, രാഗപ്രയുക്തേന ദ്വേഷപ്രയുക്തേന ച കൃതം രാഗദ്വേഷത കൃതം. രാഗം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ദ്വേഷം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. രാഗം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഇന്നത് ഇന്നതൊക്കെ എനിക്ക് നേടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, ഇത് രാഗപ്രയുക്തമായ കർമ്മങ്ങൾ. ദ്വേഷപ്രയുക്തമായ കർമ്മങ്ങൾ എന്ന് പറയുന്നതോ മറ്റൊരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, ദ്വേഷം കൊണ്ട് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഇത് രണ്ടും പാടില്ല. ഇതൊന്നും എന്താണ്? സാത്വിക കർമ്മമല്ല. വിദ്വേഷം ഒരു പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതെങ്ങനെ സാത്വികമാകും? അതിന് തുല്യം തന്നെയാണ് രാഗം ഒരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ച് അത് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഇത് ഏതെങ്കിലും കടന്നു വരും, നമ്മൾ അറിയാതെ. അറിഞ്ഞുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ കർമ്മങ്ങളിൽ ഇതൊന്നും വേണ്ടെന്നാണ്. പക്ഷെ അറിയാതെ ഇത് കടന്നു വരും. അത് തിരിച്ചറിയാൻ വേണ്ടി പറയുന്നു, രാഗദ്വേഷങ്ങൾ കൊണ്ടുവരുന്ന കർമ്മങ്ങൾ അത് സാത്വികമല്ല. സാത്വികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി പറയുകയാണ്. സാത്വികമായ കർമ്മം ചെയ്യുന്നവനാണ് നേരത്തെ കർമ്മസന്യാസി എന്ന് പറഞ്ഞു. അവനാണ് ഇവിടുത്തെ ഗീതയിലെ സന്യാസി. അവനാണ് കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നവനല്ല. തദ്വിപരീതം അരാഗദ്വേഷത കൃതം, രാഗദ്വേഷങ്ങളില്ലാതെയുള്ള കർമ്മം, അകർമ്മങ്ങളെ ചെയ്യുന്നവൻ. ആ ഫലപ്രേപ്സിന, ഫലം പ്രേപ്സതീതി ഫലപ്രേപ്സ, പ്രേപ്സ ഫലതൃഷ്ണ ഇച്ഛ, അതാണ് പ്രേപ്സ. ഫലപ്രേപ്സു, ഫലത്തെ ആഗ്രഹിക്കുന്നവൻ. അവൻ ഫലപ്രേപ്സു. ആ ഫലപ്രേപ്സു ഫലതൃഷ്ണ തദ്വിപരീതേന അഫലപ്രേപ്സന, ഫലതൃഷ്ണ ഇല്ലാത്തവൻ ചെയ്യുന്ന കർമ്മം കർത്ര കൃതം കർമ്മ യത്തത് സാത്വികം, അതാണ് സാത്വികമായ കർമ്മം. അപ്പോ കർമ്മത്തെ ഇവിടെ കർത്താവിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ പറയുകയാണ്. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ജഡമായ ഒരു വസ്തുവാണ്. എന്ന് വെച്ചാൽ അതിന്റെ നന്മ തിന്മ ഇല്ലാതെന്നെടുത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കർത്താവിനോട് ബന്ധപ്പെടുത്തി കർമ്മത്തെ മനസ്സിലാക്കുക. എങ്ങനെയാണ്? ഏതൊരു കർത്താവാണോ ഫലാഗ്രഹം കൂടാതെ പ്രവർത്തിക്കുന്നത് അവന്റെ കർമ്മത്തെ നമുക്ക് സാത്വിക കർമ്മം എന്ന് പറയാം. എന്ന് പറയുമ്പോൾ അർജുനൻ ചെയ്യേണ്ടി വരുന്ന കർമ്മം പോലും ഫലേച്ഛ കൂടാതെയാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ, രാഗദ്വേഷങ്ങൾ കൂടാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ, സംഗരഹിതമായി ചെയ്യുകയാണെങ്കിൽ തന്റെ ധർമ്മം നിയതം എന്നുവെച്ചാൽ സ്വധർമ്മം, സ്വധർമ്മമായി അത് ചെയ്യുകയാണെങ്കിൽ അത് സാത്വിക കർമ്മം തന്നെയാണ് എന്നാണ്. ഇതനുസരിച്ച് സ്വധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണനിന്ന സ്വധർമ്മം, ക്ഷത്രിയനിന്ന സ്വധർമ്മം, വൈശ്യനിങ്ങിന സ്വധർമ്മം, ശൂദ്രനിങ്ങിന സ്വധർമ്മം, അങ്ങനെയല്ല. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന പോലെയാണ് ഗീതയെ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു. ഒരു വ്യക്തിയിൽ തന്നെ എന്ത് വരുന്നു? ബ്രാഹ്മണധർമ്മം വരുന്നു, ക്ഷത്രിയധർമ്മം വരുന്നു, വൈശ്യധർമ്മം വരുന്നു. ഗുണം മറന്നതനുസരിച്ച് ഗുണപരിവർത്തനം വ്യക്തി സംഭവിക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഭാഷകാരനൂടെ സ്വീകരിച്ച കാര്യമാണ്. എന്താണ് ഗുണസംഖ്യാനെ ഈ പറയുന്നതെല്ലാം സാഖ്യന്മാരുടെ ഗുണനിരൂപണം അനുസരിച്ചാണെന്ന് നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പൊ ഗുണം പരിവർത്തനപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു വ്യക്തി തന്നെ ബ്രാഹ്മണനും വൈശ്യനും ക്ഷത്രിയനും ശൂദ്രനും എല്ലാം. അപ്പോ യുദ്ധം പോലെയുള്ള ഒരു കർമ്മം പോലും എന്താണ് ഈ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ, അത് നിയതമായി സംഗ്രഹീതമായി രാഗദ്വേഷങ്ങളില്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് ബ്രാഹ്മണ കർമ്മമായി മാറും എന്നർത്ഥം. ഏത് കർമ്മവും വരും. ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ബ്രഹ്മകർമ്മ സ്വഭാവജം വൈശ്യകർമ്മ, അത് കർമ്മത്തെ പൊതുവായി വിഭജിക്കുന്നതാണ്. അതിൽ തന്നെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ എന്താണ് കർമ്മരംഗത്ത് നിൽക്കുന്നവന് എല്ലാ കർമ്മവും ചെയ്യേണ്ടി വരും. പരിചര്യാത്മകം കർമ്മയും ചെയ്യേണ്ടി വരും. പരിചര്യാത്മകം കർമ്മം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ. അത് ചെയ്യുമ്പോൾ സംഗ്രഹിതമായി രാഗദ്വേഷരഹിതമായി അത് സാത്വികർമ്മമാവും. അത് സാത്വികർമ്മം ചെയ്യുമ്പോൾ അവൻ ബ്രാഹ്മണ സ്വഭാവമായി. അപ്പോൾ ഒരു വ്യക്തി തന്നെ ഇതെല്ലാം വലിയ കർമ്മങ്ങളുണ്ട്. അല്ല, ഇന്ന വ്യക്തിക്ക് ഇന്ന കർമ്മമെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏത് കർമ്മമായാലും ശരി, ഈ രീതി ചെയ്താൽ അത് സാത്യകർമ്മമായി. സാത്യകർമ്മം ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി തന്നെ എപ്പോഴും നമുക്ക് ഈ രീതി ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഒരാളുടെ മനസ്സിൽ സാത്വികഭാവമൊന്നും നിൽക്കത്തില്ല. അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടായിരിക്കും ഞാനെപ്പോഴും സാത്വികനാണ്. ആ സംബന്ധമാണ്, ഒരാൾക്ക് എപ്പോഴും സാത്വികനായിരിക്കാനും നോക്കത്തില്ല. കുറച്ചു സമയം സാത്വികനായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ രാജസ്വഭാവങ്ങളും വരും, താമസഭാവവും വരും. അത് വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. താമസഭാവം വരുമ്പോൾ അവൻ ശൂദ്രനാവും, രാജസ്വഭാവം വരുമ്പോൾ അവൻ ക്ഷത്രിയനാവും, സാത്വികഭാവം വരുമ്പോൾ അവൻ ബ്രാഹ്മണനാവും. ഇതൊക്കെ ഒരാളല്ല, ഒരു വ്യക്തിയല്ല. ഒരു ദിവസം തന്നെ അയാൾ ഇതെല്ലാം ആവും. ബ്രാഹ്മണൻ തോന്നും, ശൂദ്രനുമാവും, ചണ്ടാളനുമാവും, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമാകും. ഇതെല്ലാം ഒരു ദിവസം തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഒരു വ്യക്തി തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുണ നിരൂപണത്തിന് അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അതങ്ങനെയാണ് സംഭവിക്കുന്നത്. എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്ന കാര്യമാണ്. അവിദ്യ അധീനന്മാരായി ശരീരത്തെ പ്രാപിച്ചിരിക്കുന്ന സർവ്വജീവന്മാരിലും സംഭവിക്കുന്നതാണ്. സ്വയം ദിവ്യന്മാരെന്ന് ഭാവിക്കുന്ന സ്വാമിമാരൊഴികെ അവരെ ഞാൻ ഒഴിവാക്കുന്നു. അവരിലിങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അല്ലാതെ ഉള്ളവർ എല്ലാവർക്കും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം, വൈശ്യത്വം എല്ലാം. എന്തുകൊണ്ട് സാത്വിക കർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്? നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുന കർമ്മ സാഹങ്കാരേണ ക്രിയതേ ബഹുളായാസം തദ്രാജസമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷിത പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ മുക്തസംഗോനഹം വാദി പ്രത്യുത്സാഹസമന്വിത സിദ്ധ്യസിദ്ധ്യോർനിർവികാര കർത്താ സാത്വിക ഉച്യതേ. രാഗി കർമ്മഫല പ്രേപ്സോർ ലബ്ധോ ഹിംസാത്മകോശി ഹർഷശോകാന്വിത കർത്ത രാജസപരികീർത്തിത അയുക്ത പ്രാകൃത സ്തബ്ധ ഷഠോ നിഷ്കൃതി കോലസ വിഷാദി ദീർഘസൂത്രൈ ച കർത്താ തമസ ഉച്യതേ ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്തേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സപാർത്ഥ സാത്വികീ യയാ ധർമ്മം അധർമ്മം ച കാര്യം ച കാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സപാർത്ഥ രാജസി അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാപാർത്ഥ താമസി ധൃത്യാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാഃ യോഗേന വ്യഭിചാരിണ്യാ ധർമ്മകാമാർത്ഥാൻ്യധാരയതേർജുന പ്രസംഗേന ബലാകാംക്ഷി ധൃതിസ്സാപാർത്ഥ രാജസി യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച വിമുഞ്ചതി ദുർമേധ ധൃതി സാമസീമത സുഖം ത്യുദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തസുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തസുഖം രാജസം സ്മൃതം യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മന നിദ്രാനസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം ന തദസ്തി പൃഥിവ്യാം വാ ദിവിദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിസ്യാത്രിഭർഗുണൈഹി ബ്രാഹ്മണക്ഷത്രിയവിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഹി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ.